ജൈമിനേരപി നീ മതദ്രൂപാഭാവേ ഇവിടെ ചർച്ച ചെയ്യുന്നത് സന്യാസ ആശ്രമത്തിൽ നിന്ന് ചുതി സംഭവിക്കാമോ, സംഭവിച്ചാൽ അതിന് പ്രായച്ചത്തമുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ്. ഒരുപക്ഷെ പറയുന്നത് സംഭവിക്കാം, എന്താ തകരാറ്? സന്യാസിയും രാഗാധിവശ ഉണ്ടോ, അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമധർമ്മം അതിനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള താല്പര്യം കൊണ്ടോ ഗൃഹസ്ഥൻ സന്യാസാശ്രമത്തെ സ്വീകരിച്ചിട്ട് തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കാം എന്നാണ് ഏവം ഭ്രക്ത ഉച്ചതയെ സമാനം പറയുന്നു. തദ്ഭൂതസ്യതു പ്രതിപന്ന ഊർധ്വരേഖ ഭാവസ്യ എന്ന കഥഞ്ചിതപി അതദ്ഭാവോ എന്ന തദപ്രച്യുതി. തദ്ഭൂതസ്യ സൂത്രം അതിൻ്റെ അർത്ഥമാണ് പ്രതിപന്ന ഊർധ്വരേഖ ഭാവസ്യ. ഊർധ്വരേതു ഭാവം എന്ന് വെച്ചാൽ സ്ത്രീസംഗമില്ലാതിരിക്കുക, ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുക എന്നുവെച്ചാൽ ബ്രഹ്മചര്യവ്രതം പാലിക്കുക എന്നർത്ഥം. അങ്ങനെ അതിനെ പ്രാപിച്ചവൻ പ്രതിപന്ന ഊർധ്വരേതുഭാവസ്ഥ കഥഞ്ചിതപി അതദ്ഭാവം, ഒരു കാരണവശാലും അതദ്ഭാവം സന്യാസ ഭാവത്തിൽ നിന്നൊരു മാറ്റം തിരിച്ചും ഗർഭസ്ഥ്യത്തിലേക്ക് വരിക. കഥഞ്ചിത് അപി അതദ്ഭാവ നതത പ്രച്യുതി സ്യാത്, അതിൽ നിന്ന് പ്രച്യുതി വരാൻ പാടില്ല. ഇവിടെ പ്രച്യുതി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് സന്യാസാശ്രമത്തെ വിട്ടിട്ട് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിലൂടെ തെച്ചുതി എന്ന് പറയുന്നു. കുഥ എന്തുകൊണ്ട് നിയമ അതദ്രൂപാഭാവേ വിശദീകരിക്കുന്നു. തഥാഹി അത്യന്തം ആത്മാനം ആചാര്യകുലെ അവസാദയൻ ഇതി. അപ്പോൾ ഇവിടെ സന്യാസാശ്രമത്തിൽ കർമ്മങ്ങളില്ല, ഗൃഹസ്ഥാശ്രമത്തിൽ കർമ്മങ്ങളുണ്ട്. ഇവിടെ സർവാപേക്ഷ എന്ന് പറയുന്നിടത്ത് ഗൃഹസ്ഥാശ്രമത്തിലെ കർമ്മങ്ങളും ജ്ഞാനത്തിന് ഹേതുവാണ് വിവിധ ഉത്പത്തി ദ്വാര എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്ന അതാണ്. അങ്ങനെ സാധാരണ വരുന്ന കാര്യമില്ല. ഇപ്പോൾ ഒരാൾ സന്യാസ ആശ്രമത്തെ സ്വീകരിച്ചു വിധിവത്, ഒരുത്തൻ ഗൃഹസ്ഥ ആശ്രമത്തെ ഉപേക്ഷിച്ചിട്ട്, അപ്പം അതിൽ അയാൾക്ക് എന്തെങ്കിലും ചുതി സംഭവിക്കുന്നു, അതിനെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നു. ആവശ്യമല്ല. സന്യാസാശ്രമത്തെ സ്വീകരിച്ചിട്ട് അതുപേക്ഷിച്ചിട്ട് വീണ്ടും ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കുന്ന അതിനെ കുറിച്ചാണ്. സന്യാസാശ്രമത്തിൽ തുടരുമ്പോൾ തന്നെ ഒരാൾക്ക് വീഴ്ചകൾ സംഭവിക്കാം. അതല്ല, അല്ല ഇവിടെ അങ്ങനെ ചിന്തിക്കുന്ന എന്തുകൊണ്ട്? കാരണം തിരിച്ച് ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഗർഹസ്ഥ്യത്തിലെ കർമ്മങ്ങൾ ജ്ഞാനത്തിന് ഹേതുവാന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യും. വീണ്ടും അയാൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിച്ചു കഴിഞ്ഞാൽ വീണ്ടും അവിടെ അഗ്നിഹോത്രാദികൾ ചെയ്യും. വീണ്ടും അയാൾ ഒരു നിയമാനുഷ്ഠിച്ച് ജീവിക്കുകയാണ്, പക്ഷെ സന്യാസമല്ല, ഗർഹസ്ഥ്യം എന്നെയാണ്. അപ്പോൾ ഗർഹസ്ഥ്യത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അന്നത്തെ നിയമം അനുസരിച്ച് പിന്നെ വീണ്ടും അഗ്നിഹോത്രാദികളെല്ലാം ചെയ്യണം, അഗ്നിയാധാനം ചെയ്യണം. ആ കർമ്മങ്ങൾ, രണ്ടാമത് ചെയ്യുന്ന കർമ്മങ്ങൾ, അതും വിവിദിഷയ്ക്ക് ഹേതുവാകുമോ? എന്നുവെച്ചാൽ അത് ചിത്തശുദ്ധി ഉണ്ടാക്കുമോ? അയാൾ ജ്ഞാനത്തിന് അധികാരിയാകുമോ എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ല, സന്യാസത്തിൽ വരുന്ന വീഴ്ചയെക്കുറിച്ചല്ല. അത്യന്തം ആത്മാനം ആചാര്യകുലെ അവസാദയൻ മുമ്പ് ചർച്ച ചെയ്തതാണ്. ആചാര്യകുലത്തിൽ തന്നെ തന്റെ അന്ത്യം മരണം, മരണം വരെ ആചാര്യകുലത്തിൽ തന്നെ കഴിയും. ആചാര്യകുലത്തിൽ ചെന്നത് വിദ്യ അഭ്യസിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് വിദ്യ അഭ്യസിച്ചു, അയാൾക്ക് വിരക്തി ഉണ്ടായി, ഇനി മടങ്ങിപ്പോകുന്നില്ല. ആചാര്യകുലത്തിൽ തന്നെ ജീവിതം അവസാനിക്കുന്നത് വരെ അവിടെ കഴിയുന്നു. അപ്പോൾ സമാവർത്തനം കഴിഞ്ഞ് മടങ്ങിപ്പോയി ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിച്ച് അഗ്നിയാധാനം ചെയ്ത് കർമ്മം ചെയ്യുന്നത് അങ്ങോട്ട് കടക്കുന്നില്ല. അതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അവസാദയൻ തന്നെ പൂർണ്ണമായി അവിടെ തന്നെ തീർത്തുകൊണ്ട് എന്ന് പറയുന്നതാണ്. എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അടുത്ത് പറയുന്നു, അരണ്യം ഇയാ ഇതി പദം തതോവന പുനർ ഏയാ ഇത്യുപനിഷത്. അരണ്യം തെ പ്രാപിക്കേണ്ടതാണോ? അരണ്യം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് ഏകാന്തത ആണ് ഉദ്ദേശിക്കുന്നത്. വാച്യാർത്ഥ മനമാണെങ്കിലും ഉദ്ദേശിക്കുന്ന ഏകാന്തതയാണ്. അരണ്യത്തെ പ്രാപിക്കുക എന്ന് വെച്ചാൽ ഏകാന്തതയിൽ കഴിയുക. അതും വിധിച്ചിരിക്കുന്നു. അപ്പൊ ഏകാന്തത എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നു? രഹസ്യം, ഭാര്യാസമേതനായിരിക്കരുത്. അതിനേകാന്തം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇതി പദം, ഇതാണ് ശാസ്ത്രം നിർദ്ദേശിച്ചിരിക്കുന്ന വഴി. സന്യാസത്തിന്റെ വഴി അതാണ്. വാനപ്രസ്ഥമാണെങ്കിലും പിന്നെ അതിൽ നിന്നും ഏകാന്തതയിലേക്ക് പോകണം. സന്യാസം എന്ന് പറയും വാനപ്രസ്ഥത്തിൽ ഭാര്യ കൂടെ ആകാം. അതുകൊണ്ടാണ് പറയുന്നത് അരണ്യം ഏകാന്തത്തിലേക്ക് പോവുക, ഇതി പദം, അതാണ് മാർഗം, ശാസ്ത്രം നിർദ്ദേശിക്കുന്ന മാർഗം. തഥാന പുനരേയാ, പിന്നെ മടങ്ങി വരരുത്, വീണ്ടും ഗർഭസ്ഥത്തെ സ്വീകരിക്കരുത്, വാനപ്രസ്ഥത്തിലേക്ക് വരരുത്, വീണ്ടും ഭാര്യ ഇവിടുത്തെ മെയിൻ വിഷയം എന്ന് പറയുന്നത് ഭാര്യയാണ്. ഭാര്യ വേണോ വേണ്ട എന്നുള്ളതാണ്, അത് ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രത്യവരോഹണം പാടില്ല, തിരിച്ചു വരവ് പാടില്ല, ആരോഹണം മാത്രമേ പാടുള്ളൂ. ന പുനരയാദിത്യ ഉപനിഷത്ത് എന്ന് പറഞ്ഞിരിക്കുന്നു വിധി. കൂടാതെ അടുത്ത് വേറൊരു പ്രമാണം കൂടെ കാണിക്കുന്നു. ആചാര്യേണ അഭിനിജ്ഞാത ചതുർണാം ഏകം ആശ്രമം ആ വിമോക്ഷ ശരീരസ്യ സ്വ അനുതിഷ്ഠേ യഥാവിധി. ആചാര്യേണ അഭിനിജ്ഞാത ആചാര്യന്റെ അനുവാദത്തോടുകൂടി. ആചാര്യന്റെ അനുവാദം എന്ന് പറയുന്നത് ബ്രഹ്മചര്യത്തിന് ശേഷം ഉപക്കുറവാണ് ബ്രഹ്മചര്യം. ഗുരുകുലത്തിൽ കഴിയുന്ന ആ ബ്രഹ്മചര്യത്തിന് ശേഷം ഗൃഹസ്ഥാശ്രമമാകാം, സന്യാസമാകാം, വനപ്രസമാകാം, ഏതുമാകാം. അതിൽ ചതുർണാം ഏകമാശ്രമം അതിൽ ഒരാശ്രമം, അതിലൂടെ ഉദ്ദേശിക്കുന്നത് സന്യാസത്തെയാണ്. എന്തുകൊണ്ട്? ആ വിമോക്ഷ മരണം വരെ ഉള്ള ഒരാശ്രമം എന്ന് പറയുമ്പോൾ സന്യാസം. ബാക്കിയുള്ള ആശ്രമങ്ങളൊന്നും മരണം വരെ എന്ന് പറയാൻ പറ്റില്ല. ഗൃഹസ്ഥാശ്രമമാണെങ്കിൽ അത് ഉപേക്ഷിക്കാം, മാനപ്രസമാണെങ്കിൽ അത് ഉപേക്ഷിക്കാം, ഉപകുർവാണം ബ്രഹ്മചര്യമാണെങ്കിൽ അത് ഉപേക്ഷിക്കാം. പക്ഷെ ഒരാശ്രമം എന്ന് പറയുമ്പോൾ അത് മരണം വരെയുള്ള ഒരു ആശ്രമം എന്ന് പറയുമ്പോൾ സന്യാസം. ആ വിമോക്ഷ ശരീരസ്യ ശരീരനാശം വരെ, ഇവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് മരണമാണ്, അതാണ് ആ വിമോക്ഷ ശരീരസ്യ. സോ അനുതിഷ്ഠ യഥാവിധി, അത് വിധിപ്രകാരം അനുഷ്ഠിക്കുക. ശരീരം നശിക്കുന്ന പോലെ, അങ്ങനെയാണ് ഭാഷകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത്. കാരണം നശിപ്പിക്കുക എന്ന് പറയുന്ന ആത്മാവിനെ നശിപ്പിക്കാൻ കഴിയില്ലല്ലോ, അവനെ നശിക്കുന്ന എന്തോന്നോ മരണപര്യന്തം. മരണപര്യന്തം ഒരാശ്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിനൊക്കെ മാറ്റം വരാം. അത് വിധിപ്രകാരം എന്നും പറഞ്ഞിരിക്കുന്നു. അത് അവിടെ വിധിയുണ്ട്, ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണ് സ്വീകരിക്കേണ്ടത്. ഇതെല്ലാം പറയുമ്പോൾ ഇത് ആ കാലത്തിലാണ്, അന്നത്തെ കാലത്തെ നിയമങ്ങളാണ് എന്നുകൂടി മനസ്സിലാക്കണം. അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ 1000 വർഷത്തിന് പിറകിലോട്ട് ചിന്തിച്ചാൽ മതി. അന്നത്തെ നിയമങ്ങളെ കുറിച്ചാണ് ഈ പറയുന്നത്. 1000 വർഷത്തിന് ശേഷമാണ് നമ്മൾ ഇതിനെക്കുറിച്ച് ഇപ്പൊ ചിന്തിക്കുന്നതെന്നുള്ള കാര്യം വിട്ടുപോരുത്. ഇതിചൈവൻ ജാതിയുഗോ നിയമ പ്രച്യുതി അഭാവം ദർശനം. ഇവിടെയെല്ലാം പറയുന്നത് ചുതി പാടില്ല എന്ന് തന്നെയാണ്. ഇങ്ങനൊരാശ്രമത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു കാരണവശാലും തിരിച്ച് ഗാർഹസ്ഥ്യം സ്വീകരിക്കാൻ പാടില്ല. അവിടെ പ്രധാനമായും ഗാർഹസ്ഥ്യം സന്യാസം ഈ രണ്ടിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. യഥാച ബ്രഹ്മചര്യ സമാപ്യ ഗ്രഹീ ഭവി ബ്രഹ്മചര്യാദൈവ പ്രവൃജയ ഇതിവമാദീനി ആരോഹ രൂപാണി പച്ചാംസി ഉപലഭ്യന്തേ നൈവം പ്രത്യവരോഹ രൂപാണി. ജാപാല ശ്രുതിയിൽ പറയുന്നു, ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ ഒരാൾക്ക് അതിനുള്ള വാസനയുണ്ടെങ്കിൽ പ്രവൃജയ യോഗ്യനാണെങ്കിൽ സന്യസിക്കാം. ഇതീവമാദീനി ആരോഹരൂപാണി വച്ചാംസി. ഇത് ആരോഹണം, മുന്നോട്ട് മുന്നോട്ട് പോവുക. ഉപലഭ്യന്തേ നൈവം പ്രത്യവരൂപാണി, തിരിച്ച് പ്രത്യവരൂപം തിരിച്ചു വരുന്നത്. സന്യാസത്തിൽ നിന്ന് ഗർഭസ്ഥ്യം അങ്ങനെയൊന്നും കാണുന്നില്ലല്ലോ. അപ്പം അതിന് വിധിയില്ലാന്നുള്ളത് വെച്ചാൽ നിയമപൂർവകമായി വരാൻ പറ്റില്ല. ഇവിടെ നിയമമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരാൾ അയാളുടെ ഇഷ്ടം പോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വ്യവസ്ഥയിൽപ്പെടുന്നതല്ല, ആശ്രമ വ്യവസ്ഥയിൽപ്പെടുന്നതാണ്. ഇവിടെ ആശ്രമ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്, അല്ലാത്തവരെ കുറിച്ചല്ല. ആശ്രമ വ്യവസ്ഥ അനുസരിച്ച് ജീവിക്കുന്നവർ ഇങ്ങനെ പോകണം, തിരിച്ചു വരാൻ പാടില്ല. പ്രച്യുത്തി അഭാവം ദർശതി ദൈവം പ്രതിവരു എന്നച്ചൈവം ആചാരാഹ ശിഷ്ടാഹ വിദ്യന്തി. ശിഷ്ടാചാരം അങ്ങനെ കാണുന്നുമില്ല. ശിഷ്ടന്മാര് അങ്ങനെ സന്യാസാശ്രമത്തിൽ പോവുക, തിരിച്ചു വരിക, വീണ്ടും പോവുക, തിരിച്ചു വരിക, രണ്ടു മൂന്ന് സന്യാസവും രണ്ടു മൂന്ന് ഗർഹസ്ഥ, ഇതൊന്നും ശിഷ്ടന്മാരുടെ ഇടയിൽ കാണുന്നില്ല. പഴയകാലത്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ആരെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് തലതിരിഞ്ഞവനാണ് എന്ന് കഴിഞ്ഞവരെ ഭ്രഷ്ട് കൽപ്പിക്കുക അന്ന് ചെയ്തിരുന്നു. അല്ല, അവരെ ഒരിക്കലും സമൂഹം അംഗീകരിച്ചിരുന്നില്ല. തിരിച്ചും മറിച്ചും എല്ലാം ചെയ്തു കഴിഞ്ഞ അതുകൊണ്ട് എന്നെ ചെയ്യുമ്പോൾ ആചാരാഹ ശിഷ്ടാഹ വിദ്യന്റെ ശിഷ്ടാചാരം അങ്ങനെ കാണുന്നുമില്ല. എത്തു പൂർവകർമ്മ സോ അനുഷ്ഠാന ചികിത്സയ പ്രത്യവരോണമിതി തദ്സ്. പറയുന്നു കർമ്മങ്ങളൊക്കെ നല്ല വിധിപ്രകാരം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട്, വേറെ ഒന്നുമില്ല, ദുരുദ്ദേശമൊന്നുമില്ല. സന്യാസാചരണം സ്വീകരിച്ചിട്ട് പണ്ടിതൊക്കെ ചെയ്തുകൊണ്ടിരുന്നതല്ലേ, വീണ്ടും അതൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തിരിച്ചു വന്നാലോ? അതിനെത്തു പൂർവകർമ്മസു അനുഷ്ഠാന ചികിത്സയാ, പൂർവകർമ്മങ്ങളിലുള്ള ആഗ്രഹം കൊണ്ട്. പ്രത്യവരോഹണം തിരിച്ചു വന്നുകൂടെ, അങ്ങനെ വന്നാലെന്താ കുഴപ്പം എന്നാ. ജോലി ഉപേക്ഷിക്കുക, വീണ്ടും ആ ജോലി പ്രവേശിക്കുക, അതുപോലെ ഗൃഹസ്ഥാശ്രമം ഉപേക്ഷിക്കുക, വീണ്ടും അത് സ്വീകരിക്കുക, എന്താ കുഴപ്പം? തദസംബന്ധമാണ്. അതൊന്നും ശരിയല്ല. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാസ്വ അനുഷ്ഠിതാതിഥി സ്മരണ. ഗീതയിൽ എന്താ പറഞ്ഞിരിക്കുന്നു? സ്വധർമ്മം വിഗുണമാണെങ്കിലും, സുഗുണത്തിൽ സ്വധർമ്മത്തിൽ വൈഗുണ്യം ന്യൂനത എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ ശരി, അത് തന്നെ ചെയ്യണം എന്നാണ്. ഒരു ധർമ്മത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ധർമ്മത്തിൽ എന്തെങ്കിലും ന്യൂനതകളുണ്ടെങ്കിലും അത് തന്നെ ചെയ്യണം. ഏത് ചെയ്യാൻ പാടില്ല? സു അനുഷ്ഠിതാത് പരധർമ്മം, നല്ലവണ്ണം ചെയ്യുന്ന പരധർമ്മത്തെക്കാളും കുറച്ച് മോശമായി ചെയ്യുന്ന സ്വധർമ്മമാണ് നല്ലത്. ഗീതയിൽ പറഞ്ഞിട്ടില്ലേ, ഇതിൻ ന്യായാച്ച, ഇതിനകത്ത് യുക്തിയുണ്ട്. എന്താണോ യോഹി എം പ്രതി വിധീയതേ സത്യ ധർമ്മോ നതു യോ ഏനസ്വ അനുഷ്ഠാന ശക്യതേ ചോദനാലക്ഷണത്വ ധർമ്മസ്യ. ധർമ്മം എന്ന് പറയുന്നത് ചോദനാലക്ഷണമാണ്. ചോദനാലക്ഷണം യസ്യ, ചോദന എന്ന് പറഞ്ഞാൽ വിധി, ലക്ഷണം എന്ന് പറഞ്ഞാൽ പലതവണ പറഞ്ഞിട്ടുള്ളതാ. എന്താണ് ലക്ഷണം എന്ന് പറഞ്ഞു? അവിടെ ഒന്നും എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടുള്ളത്. എന്താണ് ബുദ്ധി ബ്ലാങ്കായി പോകുന്നു, പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ലക്ഷണം എന്ന് വെച്ചാൽ പ്രമാണം, ചോദന ലക്ഷണം പ്രമാണം. യസ്യ ചോദന വിധിയാണ് പ്രമാണമായിരിക്കുന്നത്. എന്തിന്? ധർമ്മത്തിന്. എന്താണ് ധർമ്മം എന്ന് തീരുമാനിക്കണമെങ്കിൽ അതിന് പ്രമാണം എന്താണ്? വിധി, ശ്രുതി സ്മൃതി വിധികളാണ്. ഇത് പൂർവമീമാംസാ സൂത്രമാണ്. പ്രമാണം അതങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, പൂർവമീമാംസ വ്യാഖ്യാനിച്ചു. പൂർവമീമാംസയിൽ അങ്ങനെ വ്യാഖ്യാനിച്ചിരിക്കുന്നു, ലക്ഷണം എന്ന് വെച്ചാൽ പ്രമാണം. ചോദനാ ലക്ഷണം എന്ന് വെച്ചാൽ എന്തായി? എന്തായി ചോദനാ ലക്ഷണം എന്ന് പറഞ്ഞാൽ? ധർമ്മം അല്ലിപ്പോ പറഞ്ഞത്. പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ വീണ്ടും വാ വിളിക്കുന്ന എന്താ? ചോദനാ ലക്ഷണം എന്ന് പറഞ്ഞാൽ ധർമ്മം. ചോദനാ ലക്ഷണോ യസ്യ ധർമ്മസ്യ. ഇപ്പൊ ചോദനാ ലക്ഷണമാണ് അടുത്ത് പറഞ്ഞിരിക്കുകയല്ലേ, അവിടെ എഴുതിയിരിക്കുകയല്ലേ. എന്ത് ധർമ്മസ്യ? ചോദനാ ലക്ഷണമാണ് ധർമ്മം എന്ന് പറഞ്ഞ വിധി. വിധി എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ? യജേത സ്വർഗകാമ അഗ്നിഹോത്രം ജഹൂയാ രാജാ രാജസൂയേന യജേത, ഇങ്ങനെയൊക്കെ വരുന്ന വിധികൾ. ഈ വിധിയെ സംബന്ധിച്ചാണ് പൂർവമീമാംസി ചർച്ച ചെയ്യുന്നത്. വൈദിക വിധികൾ, പിന്നെ സ്മാർത്ഥ സ്മൃതികളിൽ പറയുന്ന വിധികൾ. ഈ വിധികൾ അനുസരിച്ചിട്ടാണ് ധർമ്മം എന്താണ് തീരുമാനിക്കേണ്ടത്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഒരാൾ എങ്ങനെ ധർമ്മം തീരുമാനിക്കും? അതുകൊണ്ട് പറയുന്നു, യോ ഹി എം പ്രതി വിധീയത്തെ, ഒരുവൻ എന്താണോ വിധിച്ചിരിക്കുന്നത് സത്യ ധർമ്മവും അതവന്റെ ധർമ്മമായി സ്വീകരിക്കുന്നു. നതു യോ ഏന സ്വ അനുഷ്ഠാനം ശക്യത, ഒരുത്തന് എനിക്കിത് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചത് ധർമ്മമാകത്തില്ല. എന്നാണ് ഒരാൾ സ്വയം തീരുമാനിക്കണം, ഞാൻ വിചാരിച്ചാൽ ഇത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അതിന് ധർമ്മമായി സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അത് അവന് വിധിച്ചിട്ടുണ്ടോന്ന് നോക്കണം. അതുകൊണ്ടാണ് ഗീതയിൽ എന്ത് പറഞ്ഞത്? സ്വധർമ്മം എന്ന് പറയുന്നത് അതാണ് ശ്രേഷ്ഠമായിരിക്കുന്നത്. അതിലെന്തെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ ശരി, അസമയം പരധർമ്മം മുഴുവനും നല്ലവണ്ണം ചെയ്യാൻ കഴിഞ്ഞാലും ശരി, അതിനേക്കാൾ നല്ലത് സ്വധർമ്മം ചെയ്യുക എന്നുള്ളതാണ്. കാരണം വിധി അനുസരിച്ച് ചെയ്യുക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഗീതയിൽ മൂന്നാം അധ്യായത്തിൽ വരുന്നതാണ്. ഇത് തന്നെ ഗീതയിൽ വേറെയും വരുന്നുണ്ട്. എവിടെയാണ്? 18-ാം അധ്യായത്തിൽ. അതെങ്ങനെയാണ്? സ്വധർമ്മേ ശ്രേയാൻ സ്വധർമ്മോ പരധർമസ്വനുഷ്ഠിത ബാക്കി പറഞ്ഞ ശരിയാവില്ല. എന്തായാലും കുറയെങ്കിലും ഓർമ്മയുണ്ടല്ലോ. ഇതൊന്നുമില്ലാത്തവരെ അപേക്ഷിച്ച് ഗീതയുടെ ഒരു വരി പോലും അറിയാൻ വയ്യാത്തവരെ സംബന്ധിച്ച് അത് ഭേദമാണ്. ആ അപ്പൊ വേറെ ചിലർക്കും അറിയാം ചില വരികൾ, അത് ആശ്വാസം തന്നെ. ഒരേ ഇത് തന്നെയോ എന്താണ് ആശ്ചര്യമാണ്. സ്വധർമ്മോ വിഗുണം പരധർമാസനുഷ്ഠിത. ഇത് തന്നെ രണ്ടിടത്തും വരുന്നു. 18-ാം അധ്യായത്തിൽ എന്ത് പറയുന്നു എന്നാ ഞാൻ ചോദിച്ചു. സ്വഭാവ നിയതം ഗർവ കുർമൻ നാപ്നോതി ഗിൽബിഷം ആണ് അവിടെ വരുന്നത്. 3-ാം അധ്യായത്തിൽ വരുന്നത് എന്താണോ നേരത്തെ പറഞ്ഞത്, സ്വധർമ്മേ നിധനം ശ്രേയ പരധർമ്മവും ഭയാവ. ആദ്യത്തെ രണ്ട് വരിയും രണ്ടിടത്തും ഒരുപോലെ തന്നെ. ഈ വരികൾ, ഈ രണ്ട് വരികൾ ആദ്യത്തെ ഗീതയിൽ ഇതിനുള്ള പ്രാധാന്യം എന്താണെന്നറിയാമോ? ഗീതയിൽ ഇതിന് ഇതിന്റെ പ്രാധാന്യം അത് ശരിയാണ്, അത് ശരിയാണ്. മൊത്തത്തിൽ ഗീത എടുക്കുമ്പോൾ അതിന് ഈ വരിക്കുള്ള പ്രാധാന്യം സ്വധർമ്മത്തിലൂടെ മാത്രമേ, അതായത് ഗീത വിമർശിക്കുന്നവരുടെ ഏറ്റവും വലിയ ആയുധമാണ്. ഗീത വിമർശിക്കുന്നവരാദ്യം കയ്യിലെടുക്കുന്ന സാധനം ഈ ഇതാണ്. എന്തുകൊണ്ട്? ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ്? ശ്രേയാൻ സ്വധർമ്മോ വീണ. സ്വധർമ്മത്തിൽ ന്യൂനതകളുണ്ടെങ്കിലും അത് തന്നെ ചെയ്യണം. പരധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കാൻ കഴിഞ്ഞാലും അത് ചെയ്യരുത്. അപ്പൊ പരധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പരധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കുക. പരധർമ്മമാണെങ്കിലും ഒരാൾക്ക് നല്ലവണ്ണം അനുഷ്ഠിക്കാമെന്നല്ലേ എൻ്റെ അർത്ഥം? ഇപ്പം നല്ലവണ്ണം അനുഷ്ഠിക്കാൻ കഴിയുന്ന ഒരു കർമ്മം ചെയ്യാൻ പാടില്ലെന്ന് പറയുന്ന എന്താ അർത്ഥത്തിൽ? നല്ലവണ്ണം ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തി, ഒരു പ്രവൃത്തി നല്ലവണ്ണം ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയല്ലേ ചെയ്യേണ്ടത്? ഒരാൾക്കൊരു പ്രവൃത്തി നല്ലവണ്ണം ചെയ്യാൻ കഴിയും, അതിലെയാണ് ചെയ്യേണ്ടത്. സു അനുഷ്ഠിത, നല്ലവണ്ണം നിങ്ങൾക്കൊരു ചെയ്യാൻ കഴിഞ്ഞാലും അത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. നല്ലവണ്ണം ചെയ്യാൻ പറ്റിയാലും പരധർമ്മം ചെയ്യരുത്. അപ്പോൾ പരധർമ്മം അങ്ങനെ ഒരാൾക്ക് നല്ലവണ്ണം ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? നല്ലവണ്ണം ചെയ്യാൻ കഴിയുന്ന ഒരു കർമ്മം എന്തുകൊണ്ട് സ്വധർമ്മമാകുന്നില്ല? അപ്പോൾ പിന്നെ സ്വധർമ്മം പരധർമ്മം എങ്ങനെയാണ് ഇവിടെ തീരുമാനിക്കുന്നത്? ആ ഇതാണോ ഗീതയെ വിമർശിക്കുന്നവർ പറയുന്നത്? ഇങ്ങനെ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ എന്താണോ സ്വധർമ്മത്തെ തീരുമാനിക്കേണ്ടത്? ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. ജന്മം എന്ന് വെച്ചാൽ ജാതി. അങ്ങനെയാണെങ്കിൽ ഇത് പറയാൻ കഴിയും എന്താണോ, നല്ലവണ്ണം ചെയ്യാൻ കഴിഞ്ഞാലും പരധർമ്മം ചെയ്യരുത്. നിന്റെ പ്രവൃത്തി മോശമാണെങ്കിലും നീ അത് തന്നെ ചെയ്യണം എന്നല്ലേ നിന്റെ അർത്ഥം? ഭാഷ്യകാരം വ്യാഖ്യാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? നിന്റെ പ്രവൃത്തി മോശമാണെങ്കിൽ നീ അത് ചെയ്യണം. എന്ന് വെച്ചാൽ ഒരറ്റത്ത് ബ്രാഹ്മണനും വേറൊറ്റത്ത് ശൂദ്രനും. ശൂദ്രന്റെ പ്രവൃത്തിയിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിലും അവൻ അത് തന്നെ ചെയ്യണം. ഒരിക്കലും ബ്രാഹ്മണന്റെ പ്രവൃത്തി ചെയ്യരുത്. ഇതാണ് ഗീതയുടെ സന്ദേശം എന്നാണ് ഗീതയെ വിമർശിക്കുന്നവർ പറയുന്നത്. എന്തുകൊണ്ട് ഭാഷ്യകാരൻ അത് വ്യാഖ്യാനിച്ചിരിക്കുന്നു? യോ എം പ്രതി വിധിയതേ, ഏതൊരു ധർമ്മമാണോ ഒരുത്തന് വിധിച്ചിരിക്കുന്ന അതേ ചെയ്യാവും. ശൂദ്രൻ വിധിച്ചിരിക്കുന്ന ധർമ്മം എന്താണോ? നാല് വർണ്ണങ്ങളുടെയും മൂന്ന് വർണ്ണങ്ങളുടെയും പാദസേവ. ആ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള കാര്യമാണ്, എളുപ്പം ഉള്ള കാര്യം. എന്നാലും അതേ നീ ചെയ്യാവൂ. ബ്രാഹ്മണൻ വിധിച്ചിരിക്കുന്ന എന്താണോ? യജനം, യാചനം, അധ്യയനം, അധ്യാപനം ഒക്കെ. അപ്പോൾ അത് ചെയ്യാൻ പോകരുത് ശൂദ്രൻ എന്നാണ് ഇതിൻ്റെ സന്ദേശം എന്നാണ്. കാരണം ശൂദ്രൻ അത് വിധിച്ചിട്ടില്ല. അതുകൊണ്ട് ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയെ ഉറപ്പിക്കുന്നതാണ് ഗീത. എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഗുണകർമ്മങ്ങളനുസരിച്ചാണ് ഇത് പറയുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് ഇവിടെ പറയുന്നത് യോ എം പ്രതി വിധീയത എന്നാണ്. തസ്മാ ശാസ്ത്രം പ്രമാണന്തേ കാര്യകാരി വ്യവസ്ഥ. എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ടെന്ന് തീരുമാനിക്കേണ്ടത് ശാസ്ത്രത്തിൽ നിന്നെന്നും പറഞ്ഞിരിക്കുന്നു. തസ്മാ ശാസ്ത്രവിധാനോക്തം കർമ്മകർത്തും വിഹാരഹത്തി. ശാസ്ത്രം അവിടെയും പറയുന്നത് അത് വെച്ചാണ് ഭാഷകാരനും പറയുന്നത്. ശാസ്ത്രവിധി അനുസരിച്ച് കർമ്മം ചെയ്യാനാണ് പറഞ്ഞു. ഇപ്പം ശാസ്ത്രവിധി അനുസരിച്ചാണെങ്കിൽ ശൂദ്രന്റെ കർമ്മം ഇന്നതാണെന്നും ബ്രാഹ്മണന്റെ കർമ്മം ഇന്നതാണെന്നും വ്യക്തമായി സമൃദ്ധികളിലെല്ലാം നിർവചിച്ചിട്ടുണ്ട്. അപ്പം ശൂദ്രന് വിധിച്ചതേ ശൂദ്രൻ ചെയ്യാൻ പാടുള്ളൂ, ബ്രാഹ്മണന് വിധിച്ചതേ ബ്രാഹ്മണൻ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ജാതിക്കനുസരിച്ച് കർമ്മം എന്നുള്ളതിന് വ്യക്തമായി പറയുകയാണ്. വ്യാഖ്യാനിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ആർക്കെന്ത് വിധിച്ച് വിധി എന്നുള്ളതെന്നുള്ളതാണ് ഇവിടെ പറയുന്നുണ്ടോ? ഗുണമനുസരിച്ച് അല്ലെങ്കിൽ സ്വഭാവം അനുസരിച്ചൊന്നും പറയുന്നുണ്ടോ? വിധി അനുസരിച്ച് ചെയ്യാനോ പറഞ്ഞിരിക്കുന്നു? യോ എം പ്രതി വിധിയേത് സത്യസ്ഥിത. അതാണ് ധർമ്മം. ധർമ്മത്തെ അങ്ങനെ തീരുമാനിക്കുന്നു. അത് ഇന്നത്തെ കാര്യം. ഇത് പറഞ്ഞിരിക്കുന്ന എന്താണോ ഞാൻ പറഞ്ഞില്ലേ ആദ്യം, 10,000 വർഷം മുമ്പ് എഴുതിയ കാര്യമാണ്. ഇതിൻ്റെ അർത്ഥം എന്ത് എന്ന് തീരുമാനിക്കണ്ടേ? പിന്നെ അല്ലേ കാലത്തിനനുസരിച്ച് എന്താണെന്നൊക്കെ തീരുമാനിക്കുന്നു. ആദ്യം ഇതിൻ്റെ അർത്ഥം മനസ്സിലാകണ്ടേ? ജന്മം കൊണ്ട് നിശ്ചയിക്കുന്നു എന്ന് വരുമ്പോൾ ഗീത എന്ന് പറയുന്നത് ജന്മം കൊണ്ട് തീരുമാനിക്കുകയാണെങ്കിൽ ഗീത എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തേക്ക് പറ്റിയ സാധനമാണ്. അല്ല, ഇതിന്റെ കുഴപ്പത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ബാക്കി നല്ലതിരുന്നോട്ടെ, അത് വേറെ കാര്യം, അതിൽ തർക്കമില്ലല്ലോ. നല്ല കാര്യങ്ങൾ ഗീതയിൽ ഉണ്ടായിക്കോട്ടെ, അതല്ലേ വേണം ഇത് വിമർശിക്കുന്നവരുടെ ആയത്. വിമർശിക്കുന്നവർ പറയുന്നത് ശരിയാണോ എന്നുള്ളതാണോ? ഇവിടെ പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനവും അങ്ങനെയാണ്. യോ എം പ്രതി വിധിയത്, ഇത് ഗീതയിൽ തന്നെയുണ്ട്. എന്താണോ കാര്യാകാര്യ വ്യവസ്ഥിത തേ ശാസ്ത്രം പ്രമാണം, നിനക്ക് പ്രമാണമായിരിക്കേണ്ട ശാസ്ത്രം. വിധിയെക്കുറിച്ച് ഗീതയിൽ ഒരിടത്തല്ല, പലയിടത്തും പറയുന്നുണ്ട്. ശാസ്ത്രവിധാനം അനുസരിച്ചാണ് ചെയ്യേണ്ടത്, തീരുമാനിക്കേണ്ടത്. അതുകൊണ്ട് അവിടെ പറഞ്ഞെന്താണ്? ഇനി അർജുനന്റെ കാര്യത്തിലേക്ക് വന്നാൽ യോജിക്കുന്നുണ്ട്. അർജുനൻ ക്ഷത്രിയനാണ്. സ്വധർമ്മേ നിധനം ശ്രേയ, നീ നിന്റെ സ്വധർമ്മം അനുഷ്ഠിച്ചിട്ട് നീ മരിക്കുക. കാരണം ക്ഷത്രിയന്റെ ധർമ്മം അതാണ് യുദ്ധം ചെയ്യുക, ഒന്നുകിൽ ജയിക്കുക അല്ലെങ്കിൽ മരിച്ചിട്ട് സ്വർഗത്ത് പോകും. പരധർമ്മോ ഭയാവഹ, നിന്റെ ജാതിക്ക് വിധിച്ചിട്ടുള്ളതല്ല നീ ആഗ്രഹിക്കുന്ന സന്യാസം, നിന്റെ ജാതിക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അതുകൊണ്ട് അത് പാടില്ല, നരകത്തിന് ഹേതുവായി തീരും. നിന്റെ ജാതിക്ക് വിധിച്ചതേ നീ ചെയ്യാവൂ. ഗുണമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന അതെന്താണ്? യോ വിധീയത എന്നാണ് വിധിച്ചിരിക്കുന്നത്. ശാസ്ത്രങ്ങളെ വിധിച്ചിരിക്കുന്നത് ഇന്ന ജാതിക്ക് ഇന്ന ധർമ്മമെന്നാണ്. വിധിയെന്ന് പറയുമ്പോ അല്ലെങ്കിൽ എന്തു പറയണം? ശരി, നിന്റെ ഗുണമനുസരിച്ചാണ് നീ പ്രവർത്തിക്കേണ്ടത്. ഗുണമനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെങ്കിൽ പ്രശ്നം തീർന്നല്ലോ. ഇവിടെ അതല്ലല്ലോ പറയുന്നത്, വിധി അനുസരിച്ച് പ്രവർത്തിക്കാനാണ്. ഗുണം വേറെ വിധി വേറെ. ഗുണമെന്ന് പറയുന്നത് അവനവന്റെ സ്വഭാവം ഒക്കെ അനുസരിച്ചിട്ട് അവനവന് ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്യുക. സ്വഭാവം അവനവന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ആ അങ്ങനെ വരുമ്പോൾ അതാണ് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. ജാതി അനുസരിച്ചാണ് ഗുണമെന്ന് പറയുമ്പോൾ ആദ്യം ജാതി നോക്കണം, പിന്നെ ഗുണം നോക്കണം. അങ്ങനെ വരുമ്പോൾ ഇവിടെ മറ്റൊന്നുകൂടെ പറയുന്നുണ്ട് എന്താണോ, സുഅനുഷ്ഠിത, നല്ലവണ്ണം നീ നിനക്ക് ചെയ്യാൻ പറ്റിയാലും എന്നാണ്. അപ്പോ സ്വധർമ്മം പരധർമ്മം എങ്ങനെ സ്വീകരിക്കുക? ഇപ്പോൾ ഒരാളുടെ ഗുണമനുസരിച്ചാണ് ഒരാൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അയാളുടെ സ്വഭാവം ഗുണമനുസരിച്ച് അയാൾക്ക് നല്ലവണ്ണം ചെയ്യാൻ പറ്റിയാണ് അയാളുടെ സ്വധർമ്മം. ഇപ്പൊ സുഅനുഷ്ഠിതം എന്ന് വെച്ചാൽ ഓരോരുത്തരും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതായിരിക്കും അവർക്ക് നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ സ്വധർമ്മം എന്ന് പറയുന്നത് എപ്പോഴും നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റിയതായിരിക്കും. എന്തുകൊണ്ട്? സ്വഭാവത്തിനനുസരിച്ചുള്ള പ്രവൃത്തി. അപ്പോൾ നല്ലവണ്ണം അനുഷ്ഠിക്കുന്ന എങ്ങനെ പരധർമ്മവും സ്വഭാവത്തിനനുസരിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, ഉദാഹരണം പറഞ്ഞപ്പോൾ അർജുനൻ തന്നെ, അർജുനന് നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റുന്ന ഏതാണോ യുദ്ധമാണോ, അപ്പോൾ അത് അർജുനന് സ്വധർമ്മമാണോ, നല്ലവണ്ണം അതേ അനുഷ്ഠിക്കാൻ പറ്റും. കാരണം അർജുനൻ സ്വഭാവത്തിനും എല്ലാം ചേരുന്നതും ജാതിക്കുമൊക്കെ ചേരുന്നതാണ്. അപ്പം പരധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കുക എന്ന് പറയുന്നതിനപ്പോൾ എന്താ അർത്ഥം? ആർക്കെങ്കിലും പരധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റും? ഗുണധർമ്മങ്ങൾക്കനുസരിച്ചാണ് ധർമ്മം സ്വീകരിക്കുകയാണെങ്കിൽ പരധർമ്മം എന്ന് പറയുന്നത് തൻ്റെ സ്വഭാവത്തിന് ചേരാത്ത ഒരു ധർമ്മമാണ്. അത് നല്ലവണ്ണം ഒരാൾക്ക് അനുഷ്ഠിക്കാൻ പറ്റൂ. ഉദാഹരണം പറയുമ്പോൾ അർജുനൻ തന്നെ അധ്യയനം അധ്യാപനം തുടങ്ങിയ കാര്യങ്ങളെന്ന് പറയുന്നത്, ബ്രാഹ്മണ ധർമ്മങ്ങളെന്ന് പറയുന്നത് അർജുനന്റെ സ്വഭാവത്തിന് ചേർന്നതല്ല. അതെങ്ങനെ അർജുനൻ നല്ലവണ്ണം അനുഷ്ഠിക്കും? വസ്തു അനുഷ്ഠിതാ പരധർമ്മം എന്ന് പറയുമ്പം അതൊരിക്കലും നടക്കുന്ന കാര്യമേ അല്ല. അല്ല, ഇത് പറയുന്നത് ഗുണങ്ങൾക്കനുസരിച്ച് ശരിയാവും അല്ലേ എന്നുള്ളതാണ്. ദ്രോണരെന്ത് ചെയ്തു എന്നുള്ളതല്ല. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണെങ്കിൽ എങ്ങനെയെന്നുള്ളതാണ്. ദ്രോണരെന്ത് ചെയ്തു ഭീഷ്മരെന്ത് ചെയ്തു എന്നുള്ളതല്ലല്ലോ അവിടുത്തെ വിഷയം. ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ഒരാൾ സ്വധർമ്മത്തെ തീരുമാനിക്കുകയാണെങ്കിൽ പരധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് എങ്ങനെ ശരിയാവും എന്നുള്ളതിനെ കുറിച്ച് പറയുന്ന വിഷയത്തിൽ നിന്ന് ചിന്തിക്കുക, കാടുകയറാതെ. അത് എങ്ങനെയെങ്കിലും നടക്കുന്ന കാര്യമാണോ? അത് ശരിയാകുമോ എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. ആ പറയുന്ന ഭാഗം മനസ്സിലാക്കുക. ദ്രോണരും ഭീഷ്മനും മറ്റെന്താ ബന്ധം? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചായിരിക്കും അയാളുടെ ധർമ്മം തീരുമാനിക്കും. അപ്പോൾ ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് അയാൾ പ്രവർത്തിച്ചാൽ അതായിരിക്കും അയാളുടെ സ്വധർമ്മം. അപ്പോൾ അയാൾക്ക് നല്ലവണ്ണം ചെയ്യാൻ കഴിയുന്നത് ആ ധർമ്മമായിരിക്കും. അപ്പോൾ പരധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് സാധ്യമാകുമെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ട്? പരധർമ്മം എന്ന് പറയുന്നത് അയാളുടെ ഗുണത്തിന് ചേരാത്തതാണ്. അതെങ്ങനെ ഒരാൾക്ക് നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റും? അതിനെക്കുറിച്ചാണ് പറയുന്നത്. എന്നുവെച്ചാൽ അർജുനനെ സംബന്ധിച്ചിടത്തോളം പരധർമ്മം എന്ന് പറയുന്നത് ബ്രാഹ്മണധർമ്മം. എന്തുകൊണ്ട്? അയാളുടെ ഗുണത്തിന് ചേരുന്നതല്ല. അത് അയാൾക്ക് എങ്ങനെ നല്ലവണ്ണം അനുഷ്ഠിക്കാൻ പറ്റും? പരധർമ്മം എന്ന് പറയുക, സ്വനുഷ്ഠിതം എന്ന് പറയുന്നത് രണ്ടും പരസ്പര വിരുദ്ധമായ കാര്യമാണ്. അതൊരിക്കലും സാധിക്കുന്ന കാര്യമുണ്ട്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് ധർമ്മത്തെ തീരുമാനിക്കുന്നതെങ്കിൽ ഇതാണ് ഇതിന് ഗീതയെ വിമർശിക്കുന്നവരുടെ വാദം. അതാണ് സാധിക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇവിടെ ഗുണകർമ്മങ്ങൾക്കനുസരിച്ചല്ല. ഇവിടെ പറയുന്നത് ജന്മത്തിനനുസരിച്ചാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പറയാൻ പറ്റും, ജന്മത്തിനനുസരിച്ചാണെങ്കിൽ ശരിയാവും. എന്തുകൊണ്ട് അർജുനന്റെ ധർമ്മം എന്ന് പറയുന്നത് യുദ്ധമാണ്. യുദ്ധം അതുപോലെയുള്ള കർമ്മം. അത് തന്നെ അർജുനൻ അനുഷ്ഠിക്കണം. അല്ലെങ്കിൽ ശൂദ്രന്റെ കർമ്മം എന്ന് പറയുന്നത് സേവയാണ്. അല്ല, ശൂദ്രന് അവൻ ശൂദ്രജന്മത്തിൽ ശൂദ്രജന്മമാണ്, ജാതിയാണ്. അവന് നല്ലവണ്ണം പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാം കഴിയും, നല്ലവണ്ണം. അവൻ ശൂദ്രനാണ്, ജാതിയിൽ അതാണ്. പക്ഷെ അവനത് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? അത് പരധർമ്മമാണ്. നല്ലവണ്ണം അധ്യയനം അധ്യാപനം ചെയ്യിക്കാൻ കഴിഞ്ഞാലും സ്വനുഷ്ഠിത, അവന്റെ ജാതി ധർമ്മം അല്ലാത്തതുകൊണ്ട് അത് പരധർമ്മമാണ്, അത് ചെയ്യരുത് എന്നാണ് ഗീത പറയുന്നതെന്ന് പറഞ്ഞാൽ എന്ത് മറുപടി പറയുമെന്നുള്ളതാണ്. അതിന്റെ നേരിട്ടുള്ള വ്യാഖ്യാനമാണ്. മനസ്സിലായോ? ആർക്കറിയാം? മനസ്സിലായോ? പറഞ്ഞു മനസ്സിലായോ? എന്ത് സമ്മാനം പറയും? സ്വനുഷ്ഠിതം എന്ന് വെച്ചാൽ അതിനർത്ഥം ആരും മാറ്റി പറയുന്നു, മാറ്റി പറയാൻ പറ്റില്ല. നല്ലവണ്ണം അനുഷ്ഠിക്കുക. നന്മ എന്ന് വെച്ചാൽ അതിന് വ്യാഖ്യാനിച്ച് മാറ്റാൻ പറ്റില്ല. സ്വനിഷ്ഠതം എന്ന് വെച്ചാൽ അത് തന്നെ. അതിനെ ആര് വിചാരിച്ചാലും മാറ്റാൻ പറ്റില്ല. നല്ലവണ്ണം ചെയ്യുക, നല്ലവണ്ണം ബാഹ്യമായിട്ട് നല്ലവണ്ണം ചെയ്തു, നല്ല പല അതിന്റെ ഫലപ്രാപ്തി ഉണ്ടായി എന്ന് വിചാരിച്ച് അത് ആ ജീവാത്മാവിന്റെ വികാസത്തിന് ഗുണം ചെയ്യണമെന്നില്ലല്ലോ. അത് അങ്ങനെയൊന്നും പോയി കാട് കയറിയിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല. നല്ലവണ്ണം ചെയ്യാന്ന് വെച്ചാൽ നല്ലവണ്ണം ചെയ്യുക എന്നുള്ളത് തന്നെ. അതിപ്പോ ഏത് പക്ഷത്തിലായാലും ശരി, ഇത് വിമർശിക്കുന്നവരുടെ പക്ഷത്തിലായാലും ശരി, അനുകൂലിക്കുന്നവരുടെ പക്ഷത്തിലായാലും, നല്ലവണ്ണം ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ചെയ്യാന്നൊരു അർത്ഥമേ ഉള്ളൂ. അത് മാറ്റാൻ പറ്റില്ല, അതിലാർക്കും മാറ്റാൻ പറ്റില്ല. അത് എന്തായാലും ശരി, രണ്ടു കൂട്ടരും അതിൽ ഓരോ ഇതിന് സ്വീകരിക്കേണ്ടി വരും. സ്വനിഷ്ഠിതം, ഇത് സു ആണ്. മറ്റിടത്ത് എന്താണ്? സ്വ. രണ്ടു തമ്മിൽ വ്യത്യാസം. സു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത്, സു അനുഷ്ഠിതം, സമീചീനമായി അനുഷ്ഠിക്കപ്പെട്ടു. അപ്പൊ ഇത് യോജിക്കുന്നത് ജന്മം കൊണ്ട് കർമ്മത്തെ നിശ്ചയിക്കുന്നിടത്തെ ഇങ്ങനെ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റൂ എന്നാണ് മൂർശകർ പറയുന്നത്. കാരണം അത് വളരെ യോജിക്കുന്നുണ്ട്. ശൂദ്രൻ അവന്റെ കർമ്മം ചെയ്യണം, അവന് നല്ലവണ്ണം ബ്രാഹ്മണന് വിധിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പറ്റിയാലും അത് ചെയ്യരുത്, പാടില്ല. ഈ കർമ്മം ചെയ്ത് അവന്റെ ഈ സേവാ പ്രവൃത്തി ചെയ്ത് അവൻ ചത്തുപോയാലും മതി, വല്ല ടി വിയോ വല്ല പിടിച്ച് ചത്തുപോയാലും ശരി. ഒരു കാരണവശാൽ അവൻ ബ്രാഹ്മണ കർമ്മം ചെയ്യരുതെന്നാണ് ഗീത പറയുന്നതെന്നാണ് പറയുന്നത്. ഒരു ഇതിനെക്കുറിച്ച് ആൾക്കാർ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, പലരും ഹിന്ദിയിലുമുണ്ട്. അപ്പോൾ അതിന് നിങ്ങളൊക്കെ ഗീത പഠിച്ചവരല്ലേ, എന്ത് സമാധാനം പറയുമെന്നുള്ളതാണ്. അതെ, ഇതിന് അംഗീകരിക്കും. എന്നുവെച്ചാൽ വ്യാഖ്യാനിച്ച കാട് കയറി എന്നാണോ, അതോ ഇതിന് നിഷേധിക്കാം? എങ്ങനെ? അല്ല, അതിലൊന്നും ഈ രണ്ടു കൂട്ടരും അഭിപ്രായ വ്യത്യാസമില്ല. അനിഷ്ഠിതം എന്ന് പറയുന്നതിൽ ആരും മാറ്റം വരുത്തുന്നില്ല. അതിലാരും ഒരു മാറ്റം വരുത്താൻ പറ്റില്ല. അങ്ങനെ കാടുകയറി വ്യാഖ്യാനിച്ച് ആൾക്കാർ അംഗീകരിക്കും. ഇത് കോടതിയല്ല, ശാസ്ത്ര ചർച്ചകൾ. എങ്ങനെ? അത് നിങ്ങളുടെ ജോലിയാണ്. സമ്പ്രദായമാണ് ഈ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്ന അങ്ങനെ. ഇത് ആരോപണമല്ല, ഇത് ശരിയെന്നാണ്. ഗീതയെ വിമർശിക്കുന്നവരാണ് പറയുന്നത് ഇത് ശരിയല്ല. ഇപ്പൊ ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നു അങ്ങനെയാണ്, ഇങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. ആർക്ക് എന്താണോ വിധിച്ചിരിക്കുന്നത് അവനത് ചെയ്യുക, ശൂദ്രന് വിധിച്ചിരിക്കുന്നത് അവൻ ചെയ്യുക, മറ്റൊന്നും ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ വേറെ രീതി പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന അവർ ചെയ്യുക, അടുക്കളപ്പണിയോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് ഒതുങ്ങിയിരിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകരുത്. വേദം പഠിക്കാനോ സന്യസിക്കാനോ അതൊന്നും സ്ത്രീ പാടില്ല, ശൂദ്രന് പാടില്ല. ഓരോ വർണ്ണത്തിനും ഇന്നതാ പറഞ്ഞിരിക്കുന്നത്, അത് ചെയ്യുക. എന്നാ വ്യാഖ്യാനിക്കുന്നത്? അപ്പൊ നിങ്ങളെന്ത് പറയുമെന്ന് എനിക്കറിയാം, അറിയാതല്ല ഞാൻ ചോദിക്കുന്നു. എന്തായിരിക്കും നിങ്ങളുടെ മറുപടി? എങ്ങനെ? വർണ്ണം പണ്ടേ സംഭവിച്ചത്, വർണ്ണസങ്കരം അത് വേറെ വിഷയം. വർണ്ണസങ്കരത്തെ കുറിച്ചല്ലെന്ന് പറയുന്നു, വർണ്ണസങ്കരം മറ്റൊരു വിഷയമാണ്. അത് ശരി, വർണ്ണസങ്കരത്തിന്റെ കാര്യം അല്ലല്ലോ ഇവിടെ പറയുന്നു. ഇവിടെ ഈ പറയുന്നത് ഭാഷകാരന്റെ വ്യാഖ്യാനം, ഭാഷകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നതും. ഇത് ഗീത വിമർശിക്കുന്നവർ ഈ വ്യാഖ്യാനത്തെ പിന്തുടർന്നിട്ടാണ് പറയുന്നത്. ഗീത എന്ന് പറയുന്നത് സ്വീകരിക്കാൻ ഇന്നത്തെ കാലത്ത് സ്വീകരിക്കാൻ പറ്റിയോ എന്നല്ല, കാരണം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ വ്യാഖ്യാനം ഇതാണ് അവർ പറയുന്നു. അപ്പോൾ ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും എന്നുവെച്ചാൽ, ജാതി വ്യവസ്ഥയെ നിന്നുകൊണ്ടേ ഈ ശ്ലോകത്തിന്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും എന്നാണ്. അതിന് കാരണം ഇതാണ്, സുഅനുഷ്ഠിതം പരധർമ്മം എന്ന് പറയുന്നത് എങ്ങനെ ശരിയാകും, അതാണ് മനസ്സിലാക്കേണ്ടത്. പരധർമ്മം നല്ലവണ്ണം അനുഷ്ഠിക്കുക എന്ന് പറയുന്നത് ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ശരിയാകുമോ എന്നുള്ളതാണ്. ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പരകർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഗുണകർമ്മങ്ങൾക്കനുസരിച്ച് ധർമ്മത്തെ സ്വീകരിച്ചാൽ. പരധർമ്മം എന്ന് പറയുന്നത് എന്താണ്? തനിക്ക് നല്ലവണ്ണം ചെയ്യാൻ പറ്റാത്തതാണ് പരധർമ്മം. അതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം വരില്ലല്ലോ. തനിക്കൊരിക്കലും ശരിയായ രീതി എന്ന് വെച്ചാൽ തന്റെ സ്വഭാവത്തിന് ഇണങ്ങാത്ത കർമ്മമാണ് പരധർമ്മം. അപ്പൊ തന്റെ സ്വഭാവത്തിന് ഇണങ്ങുന്ന ഒരു കർമ്മം മാത്രമേ തനിക്ക് ചെയ്യാൻ പറ്റൂ നല്ലവണ്ണം. അപ്പൊ തന്റെ സ്വഭാവത്തിനിണങ്ങാത്ത ഒരു കർമ്മം, അത് പരധർമ്മം എന്ന് പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് സ്വനിഷ്ഠിതം എങ്ങനെയാകും എന്നുള്ളതാണ് ചോദ്യം. അതെങ്ങനെ നല്ലവണ്ണം അനുഷ്ഠിക്കുന്നതാ എന്ന്, അതിനെങ്ങനെ ആ കർമ്മത്തിനെങ്ങനെ വിശേഷിപ്പിക്കാൻ പറ്റും സ്വനിഷ്ഠിതം എന്ന്? അത് സാധ്യമല്ല. പിന്നെ പരധർമ്മം എന്ന് പറയുന്നത് എങ്ങനെ സ്വീകരിക്കണം? സ്വധർമ്മവും പരധർമ്മവും ഓരോ ജാതിക്കും വിധിച്ചിരിക്കുന്നത് അവരുടെ സ്വധർമ്മമെന്നും അല്ലാത്തത് പരധർമ്മമെന്നും സ്വീകരിക്കുന്നു. ശൂദ്രന് വിധിച്ചിരിക്കുന്നത് ശൂദ്രന്റെ സ്വധർമ്മം, ബ്രാഹ്മണൻ വിധിച്ചിരിക്കുന്നത് ബ്രാഹ്മണന്റെ സ്വധർമ്മം. ഇപ്പൊ ശൂദ്രൻ ഒരിക്കലും ബ്രാഹ്മണന്റെ ധർമ്മത്തെ അവന് നല്ലവണ്ണം ചെയ്യാൻ കഴിഞ്ഞാലും, അവൻ ശൂദ്ര കുലത്തിൽ പിറന്നവനാണെങ്കിൽ അത് ചെയ്യരുത് എന്നാണ് ഗീത പറയുന്നതെന്നാണ് എന്ന് വിശദീകരിച്ചിട്ടാണ് അവർ പറയുന്നത്. ഗീത എന്ന് പറയുന്നത് ചാതുർവർണ്ണയത്തെ കുറിച്ച് പറയുകയാണ്. അതുകൊണ്ട് ഗീതയുടെ ആശയങ്ങൾ പറയാൻ പ്രചരിപ്പിക്കുന്നു ഇന്നത്തെ കാലത്തിന് യോജിച്ചല്ല. ഇത് പഴയ ഒരു കാലത്ത് അത് പറഞ്ഞിരുന്നു, ശരി, അതവർ സമ്മതിക്കുന്നുണ്ട്. പ്രാകൃതരായ മനുഷ്യരിതൊക്കെ പറഞ്ഞിരുന്നു, അത് ശരിയാണ്, അന്നത്തെ കാലത്തേക്ക് പറഞ്ഞിരുന്നത് ശരിയായിരിക്കാം. പക്ഷെ ഇന്നത്തെ കാലത്ത് അന്ന് ശരിയല്ല എന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് ഒരു കാലത്ത് ശരിയായിരിക്കില്ല. ജാതിക്കനുസരിച്ച് ഉള്ള കർമ്മമേ ചെയ്യാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആരും അത് സ്വീകരിക്കുന്ന കാര്യമാണ്. അപ്പോ എന്ത് സമാധാനം പറയുന്നു? ഇനി അത് നമുക്ക് രണ്ടാമത് ഇറച്ച ചെയ്യാം. ഇപ്പൊ ഇതിനൊരു തീരുമാനമാവട്ടെ, അതിരിക്കട്ടെ, അത് നമുക്ക് ഇറച്ച ചെയ്യാം. അന്നത്തെ കാലത്തേക്ക് ശരിയാവൂ ഇല്ല എന്നുള്ള കാര്യം അത് തന്നെ. ആ വിഷയം നമുക്ക് തൽക്കാലം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇതിന് തീരുമാനം വരത്തില്ല. അത് തന്നെ, അത് നമുക്ക് ചർച്ച ചെയ്യാം. അന്നത്തെ കാലത്തേക്ക് ഇത് ശരിയാകുമോ ഇല്ലേ എന്നുള്ളത്. ഇന്നത്തെ കാലത്തേക്ക് ഗീത ഉപദേശിക്കുക, ഗീത ഇന്ന് പ്രചരിപ്പിക്കാൻ പാടില്ല എന്നാ പറയാം. ഇത് മനസ്സിലായോ എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ പൂർവപക്ഷികളുടെ വാദം. അത് മനസ്സിലായോ എന്നുള്ളതാണ് അവരുടെ വാദത്തിൽ എന്താണ് അതിന്റെ കഴമ്പെന്നുള്ളത് മനസ്സിലായോ എന്നുള്ളതാണ്. അത് മനസ്സിലായാലേ ഇതിന്റെ ബാക്കി എന്താണെന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ പറ്റും. അപ്പോ ഇങ്ങനെ പറയുകയാണ്, എന്താണ് പരധർമ്മം സ്വനിഷ്ഠിതം എന്ന് പറയുന്നത്? ഗുണധർമ്മങ്ങൾക്കനുസരിച്ച് സ്വധർമ്മ പരധർമ്മങ്ങളെ സ്വീകരിച്ചാൽ അങ്ങനെ ഒരു ഒന്ന് സാധ്യമേ അല്ല. ജന്മത്തിനനുസരിച്ച് സ്വീകരിക്കുമ്പോൾ മാത്രമേ അത് സാധ്യമാകൂ. ഇതാണ് ഇതിന്റെ പ്രധാനമായ ആശയം. അങ്ങനെ വരുമ്പോൾ പരധർമ്മം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? അപ്പൊ എന്താണ് സ്വധർമ്മം, എന്താണ് പരധർമ്മം? അത് ജന്മം കൊണ്ടാണോ സ്വീകരിക്കുന്നത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം സ്മൃതിക്കനുസരിച്ച് വിധികളനുസരിച്ച് എന്താ തീരുമാനിക്കേണ്ടത്? അതിനെക്കുറിച്ചല്ലല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നു. ആനക്കാര്യം പറയുമ്പോൾ ചേനക്കാര്യം പറഞ്ഞ എങ്ങനെ? ഇപ്പൊ എന്താ ചോദിക്കുന്നതിന് സമാനം പറയുക? ഗീതയിൽ ആ ശ്ലോകം ഈ ശ്ലോകമൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഈ വ്യാഖ്യാനത്തിന് എങ്ങനെ സമാനം പറയും എന്നുള്ളതല്ലേ? ഇത് ഞാൻ വ്യാഖ്യാനിച്ചതല്ല. നിങ്ങൾ പുസ്തകം വായിക്കാത്തവരല്ലാത്തതുകൊണ്ടൊന്ന് ബുദ്ധിമുട്ടില്ല. ഇതൊക്കെ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്, ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് എന്ത് സമാധാനം ഉണ്ടെന്നാണ്. ഈ ഇത് പറഞ്ഞാൽ തന്നെ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്ത് സമാധാനം പറയാനാണ്? എന്ന് പറഞ്ഞാൽ ശരിയാ. ആ എന്തായാലും ശരി, സമയമുണ്ട്, ആലോചിച്ചിട്ട് വന്നാൽ